കഴിഞ്ഞ ദിവസം ഫലന്തിം എന്ന് പറയുന്ന സൂത്രമാണ് പഠിച്ചത്. അതിൽ മഹേശ്വര സൂത്രങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോൾ ഏഷാം അന്ത്യ ഇതഹ എന്ന് പറഞ്ഞു. ഈ 14 സൂത്രങ്ങളുടെയും അവസാന വർണ്ണങ്ങൾ ഇത്ത് കളാകുന്നു എന്ന് പറഞ്ഞു. എന്നുവെച്ചാൽ ഈ 14 സൂത്രങ്ങളുടെയും അവസാന വർണ്ണങ്ങൾക്ക് ഇത്തെന്ന് പേരുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അവിടെ ഒരാൾക്ക് സംശയം ഉണ്ടാവും, ഇതെങ്ങനെയാ ഇതെല്ലാം ഇത്തായത്, അതെങ്ങനെ ഇത്താകുന്നു എന്നുള്ളതിന് വേണ്ടിയിട്ടാണ് അടുത്ത സൂത്രം പറഞ്ഞത് ഹലന്ത്യം. അത് പറഞ്ഞു ഉപദേശ അന്ത്യം ഹലിച്ച ഉപദേശങ്ങളുടെ അന്ത്യവർണം ഇത്താകുന്നു എന്ന് വെച്ചാൽ അതിനെല്ലാം ഇത്തെന്ന പേരുണ്ട്. അത് വിശദീകരിച്ചു ഉപദേശാദ്യോച്ചാരണം. ഉപദേശം എന്ന് പറഞ്ഞാൽ ആദ്യോച്ചാരണമാണ്. ആദ്യോച്ചാരണം ഏതാണെന്ന് കഴിഞ്ഞ ദിവസം വിശദീകരിച്ചു. അത്രയും കഴിഞ്ഞു. അടുത്തു വരുന്നത് സൂത്രേഷു അദൃഷ്ടം പദം സൂത്രാന്തരാത് അനുവർത്തനീയം സർവത്ര. അടുത്തു വരുന്നു ഇത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ അഷ്ടാധ്യായിയെ കുറിച്ച് മനസ്സിലാക്കണം. അഷ്ടാധ്യായി എന്ന് പറയുന്നത് 8 അധ്യായങ്ങളുള്ള പാണിനിയുടെ സൂത്രങ്ങളാണ്. മൊത്തം 8 അധ്യായങ്ങൾ. അതിൽ ഓരോ അധ്യായത്തിലും 4 പാദം, 4 ഭാഗങ്ങൾ. ഓരോ ഭാഗങ്ങളിലും സൂത്രങ്ങൾ. സൂത്രം പല കണക്കിനാണ്, 1, 2, 3 എന്നിങ്ങനെ സൂത്രങ്ങൾ വരും. 1-ാമത്തെ അധ്യായം എടുത്തു കഴിഞ്ഞാൽ അതിൽ 1-ാമത്തെ പാദം അതിൽ ഇത്ര സൂത്രം, 2-ാമത്തെ പാദം ഇത്ര സൂത്രം, 3-ാമത്തെ പാദം ഇത്ര സൂത്രം, 4-ാമത്തെ പാദം ഇത്ര സൂത്രം, അങ്ങനെ പോകും. അങ്ങനെ 8 അധ്യായങ്ങളും പോകും. 8×4=32 പാദങ്ങൾ വരും. ഇവിടെ ഹലന്തി എന്ന് പറയുന്ന സൂത്രത്തിൽ അടുത്ത നമ്പർ കൊടുത്തിട്ടുണ്ട്, 1, 3, 3. അതിനാദ്യം 1 കൊടുത്തിരിക്കുന്നത് ഏത് അധ്യായം എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. 1-ാം അധ്യായം. 2-ാമത് 3 കൊടുത്തിരിക്കുന്നത് 3-ാം പാദമാണ്. വീണ്ടും 3 കൊടുത്തിരിക്കുന്നത് 3-ാമത്തെ സൂത്രമാണ്. അപ്പൊ ആദ്യത്തെ സംഖ്യ അധ്യായത്തിന്റെ നമ്പറിനെ കാണിക്കുന്നു. 1, 2, 3, 4, 5, 8 വരെയുള്ള നമ്പറുകളെ കാണിക്കും. 2-ാമത്തെ സംഖ്യ പാദത്തെ കാണിക്കും, ക്വാർട്ടർ എന്നുള്ള രീതിയിൽ. 1-ാം പാദമാണോ, 2-ാം പാദമാണോ, 3-ാം പാദമാണോ, 4-ാം പാദമാണോ. അടുത്ത സംഖ്യ സൂത്രസംഖ്യ. 1-ാമത്തെ സൂത്രമാണോ, 2-ാം സൂത്രമാണോ, 3-ാം സൂത്രമാണോ, 4-ാം സൂത്രമാണോ എന്ന് കാണി. അപ്പോൾ ഹലന്തി എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാക്കാം, 1-ാം അധ്യായത്തിലെ 3-ാം പാദത്തിലെ 3-ാമത്തെ സൂത്രം. ആദ്യമേ പറഞ്ഞു ഇത് സപ്ഞാസൂത്രമാണ്. അപ്പൊ നമ്മൾ ലോകസിദ്ധാന്തമതിൽ ആദ്യത്തെ സൂത്രം സിദ്ധാന്തമുദിയിലും ഇത് തന്നെ ആദ്യത്തെ സൂത്രം. സിദ്ധാന്തമുദിയുടെ ഒരു ചെറിയ പതിപ്പാണ് ലഘു സിദ്ധാന്തമുദി. അതുകൊണ്ട് ഏകദേശം അതുപോലെയാണ് ഇവിടെ ഈ സൂത്രക്രമത്തെ സ്വീകരിച്ചിരിക്കുന്നത്. ലഘു സിദ്ധാന്തമുദി എന്ന് പറയുമ്പോൾ പ്രക്രിയാക്രമമാണ്. എങ്ങനെയാണോ രൂപങ്ങൾ സിദ്ധിക്കുന്നത് അതിനനുസരിച്ച് സൂത്രങ്ങൾ എടുക്കുക. എന്നുവെച്ചാൽ അഷ്ടാധ്യായിയിൽ അവിടെ ഇവിടെയും കിടക്കുന്ന സൂത്രങ്ങളെല്ലാം രൂപസിദ്ധിക്കനുസരിച്ച് ഒരിടത്ത് കൊണ്ടുവന്ന് നമ്മൾ പഠിപ്പിക്കും. ഒരു സൂത്രം ഒന്നാം അധ്യായത്തിൽ നിന്നെടുത്താൽ അടുത്ത ചിലപ്പോൾ മൂന്നാം അധ്യായത്തിൽ നിന്നായിരിക്കും, ചിലപ്പം എട്ടാം അധ്യായത്തിൽ നിന്നായിരിക്കും, നാലാം അധ്യായത്തിൽ നിന്നായിരിക്കും. പ്രക്രിയാക്രമത്തിന്റെ പ്രത്യേകത. സൂത്രക്രമം അങ്ങനെയല്ല. സൂത്രക്രമത്തിൽ എന്ന് വെച്ചാൽ തുടങ്ങുന്നത് വൃദ്ധിരാദേച്ച് അതേ ഗുണ യുഗോ ഗുണവൃദ്ധി നദ്ധാതുലോ പാർത്ഥതാതുകേ, ഇങ്ങനെ ഒരു ക്രമത്തിലാണ് വരുന്നത്. സൂത്രക്രമത്തിൽ നമ്മൾ പഠിക്കുമ്പം ഒന്നാം അധ്യായത്തിലെ ഒന്നാം പാദത്തിലെ ആദ്യത്തെ സൂത്രം പഠിക്കും വൃദ്ധിരാദേച്ച്, അടുത്ത രണ്ടാമത്തെ സൂത്രം പഠിക്കും അതേ ഗുണ, അടുത്ത മൂന്നാമത്തെ സൂത്രം പഠിക്കും ഇക്കോ ഗുണവൃദ്ധി. ഇങ്ങനെ ആ ക്രമത്തിൽ പഠിച്ചു. ഇവിടെ ആ ക്രമമല്ല സ്വീകരിച്ചിരിക്കുന്നു. വൃദ്ധിരാദേജിന്റെ സ്ഥാനത്ത് ഇവിടെ എന്താ പറഞ്ഞത്? ഒന്നാം അധ്യായത്തിലെ മൂന്നാം പാദത്തിലെ മൂന്നാമത്തെ സൂത്രമാണ് നമ്മൾ ആദ്യം പഠിക്കുന്നത്. എന്തിനുവേണ്ടി? കഴിഞ്ഞ ദിവസം പറഞ്ഞു ഇത് പ്രത്യാഹാര പ്രകരണമാണ്. പ്രത്യാഹാരങ്ങൾ എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ക്രമത്തോടെ സ്വീകരിച്ച ആദ്യം. പ്രത്യാഹാരം എന്ന് പറയുന്നത് എന്താണ്? ഈ സൂത്രങ്ങളുടെ എല്ലാം അടിസ്ഥാനമായ ഘടകമാണ്. പ്രത്യാഹാരം മനസ്സിലായാലേ സൂത്രം മനസ്സിലാവും, സൂത്രത്തിന്റെ അർത്ഥം മനസ്സിലാകത്തുള്ളൂ. മുമ്പ് പറഞ്ഞു എന്താണോ മാത്രാലാഭ പുത്രലാഭ. ഓരോ സൂത്രം നിർമ്മിക്കുമ്പോഴും പാണിനിയുടെ മനസ്സിൽ മാത്രാലാഭം, ആരെ മാത്രം ലാഭിക്കാമെങ്കിൽ അത്രയും നല്ലതെന്ന് വിചാരിച്ചാൽ ചെയ്യുന്നു. അതുകൊണ്ട് പാണിനി ഉപയോഗിച്ചിരിക്കുന്ന എന്താണ്? ഇപ്പൊ ഹലന്ത്യം, ഇതിൽ രണ്ട് പദമാണ് ഉള്ളത്, ഹല് അന്ത്യം. ഈ രണ്ട് പദം കൊണ്ട് ഇതിന്റെ അർത്ഥം കിട്ടത്തില്ല. ബാക്കിയുള്ള പദങ്ങൾ കൂടെ ഇവിടെ ചേർത്ത് കഴിഞ്ഞാൽ ഈ സൂത്രം നീണ്ടുപോകും. അതുകൊണ്ട് പാണിനി എന്ത് ചെയ്തു? ഇവിടെ വേണ്ടി വരുന്ന രണ്ട് പദങ്ങൾ ഉപദേശേ ഇത്, ഈ രണ്ട് പദങ്ങൾ ഇതിന്റെ മുമ്പിൽ പറഞ്ഞു. ഇതിന് മുമ്പിൽ സൂത്രം വരും ഉപദേശേ അജ് അനുനാസിക ഇത്. ആ സൂത്രം ഈ സൂത്രം ഒരു കാര്യം തന്നെ വിധിക്കുന്നു, ഇച്ഛ തന്നെയാണ് വിധിക്കുന്നത്. അപ്പം മുമ്പലത്തെ സൂത്രത്തിൽ ഉപദേശം എന്നും ഇത്തെന്നും രണ്ട് പദങ്ങൾ പറഞ്ഞതുകൊണ്ട് ഈ സൂത്രത്തിൽ അതിനെ ആവർത്തിക്കേണ്ടി വന്നില്ല പാണിനിക്ക്. ഈ സൂത്രത്തിൽ ഉപദേശം ഇത്തെന്ന് പറയുന്ന രണ്ട് പദം ലാഭിച്ചു, അത്രയും മാത്രം ലാഭിച്ചു. ഈ സൂത്രത്തിൽ ആ രണ്ട് പദവും കിട്ടാൻ എന്ത് ചെയ്യും? ഉപദേശ അജനനാസിക ഇത്തെന്ന് പറയുന്ന സൂത്രത്തിൽ നിന്ന് ആ രണ്ട് വാക്കുകളെ, ഉപദേശം ഇത്തെന്ന് പറയുന്ന രണ്ട് പദങ്ങളെ പാണിനി ഇതിലേക്ക് എടുക്കും, കടമെടുക്കും. അതുകൂടെ ചേർത്തിട്ട് ഈ സൂത്രത്തിന് വലുതാക്കും. അപ്പൊ ഈ സൂത്രത്തിന്റെ അർത്ഥം കിട്ടും. ഇവിടെ അത് പറയേണ്ട ആവശ്യം വന്നില്ല. ഈ സൂത്രത്തിൽ മാത്രാലാഭം വന്നു, പൂർവ്വസൂത്രത്തിൽ അത് പറഞ്ഞുകൊണ്ട് അവിടെ അർത്ഥം കിട്ടി. ഉപദേശ അനുനാസിക ഇത്തെന്ന് പറയുന്ന സൂത്രത്തിൽ ഉപദേശ ശബ്ദം ഇത്ത് ഇത് രണ്ടും പറഞ്ഞുകൊണ്ട് അവിടെ അർത്ഥം കിട്ടി. അവിടെ നിന്ന് ആ രണ്ട് പദങ്ങളെ ഇങ്ങോട്ടെടുത്തപ്പോൾ ഇവിടെയും അർത്ഥം കിട്ടി. ഇങ്ങനെ പൂർവ്വസൂത്രങ്ങളിൽ നിന്നും ആവശ്യമുള്ള പദങ്ങളെ അടുത്ത സൂത്രങ്ങളിലേക്ക് എടുക്കുന്നതിന് പറയുന്ന പേരാണ് അനുവൃത്തി. അങ്ങനെ തുടർന്ന് വരുന്ന സൂത്രങ്ങളിൽ ഏതെല്ലാം ആവശ്യമുണ്ടോ ഒരു സൂത്രത്തിന്റെ അർത്ഥം വ്യക്തമാകുന്നതിന് ആവശ്യമുള്ള വാക്കുകളെ പദം വാക്ക് പൂർവപൂർവ്വ സൂത്രങ്ങളിൽ നിന്ന് എടുത്തെടുത്തെടുത്ത് പോകും. അതിന്റെ ഗുണം എന്താണോ, ഓരോ സൂത്രവും പരമാവധി ചെറുതാക്കാം, എന്നാൽ പൂർണ്ണമായ അർത്ഥവും കിട്ടും. അപ്പോൾ പാണിനി ഇതിന്റെ മുമ്പിൽ ഒരു സൂത്രം ഉണ്ടാക്കി, ഉപദേശ അജനനാശിത്. ഈ സൂത്രം ഉണ്ടാക്കുമ്പം പാണിനിയുടെ മനസ്സിലുണ്ട് ഇനി അടുത്തുണ്ടാക്കാൻ പോകുന്ന സൂത്രം ഹലന്തിയമാണ്, അവിടെ ഈ പറയുന്ന രണ്ട് വാക്കുകളും അവിടെ ആവശ്യം വരും, അതുകൊണ്ട് ഇവിടെ ഞാൻ ഈ രണ്ട് വാക്കുകൾ പറയുകയാണ്, അടുത്ത സൂത്രത്തിൽ ഈ രണ്ട് വാക്കുകളും പോകും, അവിടെ ചെന്നിട്ട് ആ സൂത്രത്തിന്റെ അർത്ഥം ഈ രണ്ട് വാക്കുകളും കൊണ്ട് കിട്ടും. ഇങ്ങനെ ഈ 10,000-4,000 സൂത്രങ്ങൾ ഉണ്ടാക്കുമ്പോഴെല്ലാം പൂർവ അപരമായിട്ട് ചിന്തിച്ചിട്ടാണ് സൂത്രം ഉണ്ടാക്കുന്നത്. അടുത്ത സൂത്രത്തിൽ ഏതെല്ലാം വാക്കുകൾ ആവശ്യമുണ്ടോ അത് പൂർവപൂർവ്വ സൂത്രങ്ങളിൽ കാണിക്കും. ഇനിയിപ്പോൾ ഇവിടെ ഹൽ അന്ത്യം എന്ന് പറഞ്ഞു. അപ്പോൾ അടുത്ത ഒരു സൂത്രം ഉണ്ടാക്കുമ്പോൾ പാണിനി ചിന്തിക്കും അടുത്ത ഏത് സൂത്രത്തിലാണോ ഹല്ലിന്റെ ആവശ്യമുള്ളത് അതിനെ മനസ്സിൽ കണ്ടുകൊണ്ട് ഇവിടെ ഹലന്തി ഉണ്ടാക്കി അടുത്ത സൂത്രത്തിലേക്ക് ഈ ഹല്ലിനെ കൊണ്ടുപോകും. അപ്പോൾ ഈ ഹല്ല് ഒഴികെയുള്ള പദങ്ങൾ മതി അവിടെ. അപ്പോൾ പാണിനി എത്രമാത്രം പൂർവാപര ബദ്ധമായി ചിന്തിച്ചിട്ടാണ് ഈ സൂത്രം ഉണ്ടാക്കിയെന്ന് നമ്മൾ ആലോചിക്കുന്നു. ഈ ഒരു രീതി എന്ന് പറയുന്നത് മുഴുവൻ അഷ്ടാധ്യായനും ഇങ്ങനെ ചെയ്തിരിക്കുന്നു. ഒരു സൂത്രം ഉണ്ടാകുമ്പോൾ അവസാനം വരെയുള്ള സൂത്രങ്ങൾ മനസ്സിയിരിക്കും. ഇത് പൂർവം അപരം, പൂർവം എന്ന് വെച്ചാൽ മുമ്പിൽ, അപരം എന്ന് വെച്ചാൽ പിമ്പിൽ. ഈ ക്രമം മനസ്സിൽ വെച്ചുകൊണ്ടാണ് സൂത്രം ഉണ്ടാക്കുന്നത്. അപ്പോൾ അഷ്ടാധ്യായ ക്രമത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ ആദ്യം നമ്മൾ ഉപദേശ ജനനാസഹിതം എന്നുള്ള സൂത്രം പഠിക്കും, അത് കഴിഞ്ഞ് ഹലന്തിയും പഠിക്കും. അവിടെ ഉപദേശ ജനനാസഹിതം എന്ന് പറയുന്നതിന് പൂർവ്വത്തിൽ നിന്ന് ഏതെങ്കിലും സൂത്രം ആവശ്യമുണ്ടെങ്കിൽ അത് അവിടെ ചേർത്ത് അതിൻ്റെ അർത്ഥം മനസ്സിലാകും. ഹലന്തിയും പഠിക്കുമ്പോൾ പൂർവ്വത്തിൽ നിന്ന് ഉപദേശം ഇത്ത് രണ്ട് വാക്കുകളെടുത്ത് ഹലന്തിയത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കും. ഇങ്ങനെ ക്രമത്തിൽ പൂർവപൂർവ്വ സൂത്രങ്ങളിൽ നിന്ന് പദങ്ങളെടുത്ത് അടുത്ത സൂത്രങ്ങളിൽ ചേർത്ത് വിശദീകരിച്ച് അർത്ഥം മനസ്സിലാക്കി മനസ്സിലാക്കി പോകും. അതാണ് അഷ്ടാധ്യായി ക്രമമെന്ന് പറയുന്നത്. അതിന് നമ്മൾ പൂർവസൂത്രം ഏത്, പരസൂത്രം ഏത്, അതായത് മുമ്പിലുള്ള സൂത്രം ഏത്, പിമ്പിലുള്ള സൂത്രം ഏതെന്ന് അറിഞ്ഞിരിക്കണം. അതിനു വേണ്ടിയിട്ട് അഷ്ടാധ്യായി മൊത്തം കണ്ടസ്ഥം ചെയ്യണം ആദ്യം. അതിന് ഓരോ സൂത്രം പഠിക്കുമ്പോഴും അയാൾ അറിഞ്ഞിരിക്കണം, ഇതാ മേളത്തെ സൂത്രങ്ങളിൽ നിന്ന് ഇത്ര ഇത്ര ഇത്ര പദങ്ങൾ വരുന്നു. ചിലപ്പോൾ ഒരു സൂത്രത്തിൽ പല സൂത്രങ്ങളിൽ നിന്ന് പദങ്ങൾ വരും, അത് പലതരത്തിൽ വരും. അനുവൃത്തി, അധികാരം, ഇങ്ങനെ പലതരത്തിൽ വരും. അപകർഷം, ഇതെല്ലാം അറിഞ്ഞിരിക്കണമെങ്കിൽ മൊത്തം മനസ്സിലിരിക്കണം. ഇവിടെ നമ്മളിപ്പോൾ ഹലന്തിയോ എന്ന് പറയുന്നതാണ് ആദ്യം പഠിക്കുന്നത്. നമുക്കറിയത്തില്ല അതിന് മുമ്പിൽ ഏതാ സൂത്രം എന്നുള്ളത്. നമ്മൾ ഇത് ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അഷ്ടാധ്യായി ആ ക്രമത്തിൽ മനഃപ്പാഠം ചെയ്യാത്തതുകൊണ്ട് ഈ സൂത്രത്തിന്റെ അർത്ഥം താഴെ എഴുതിയിരിക്കുന്ന എന്തോ അത് മനസ്സിലാക്കുക. നമ്മൾ എങ്ങനെ മനസ്സിലാക്കും? ഉപദേശ അന്ത്യം ഹല് ഇത്ത് സ്യാ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ സൂത്രവും അതിൻ്റെ വൃത്തി, അതായത് വ്യാഖ്യാനം, ഇത് രണ്ടും നമ്മുടെ മനസ്സിലിരിക്കണം. എന്നുവെച്ചാൽ മനഃപ്പാഠം ചെയ്തിരിക്കണമെന്ന് അർത്ഥം. ഞാൻ പറഞ്ഞല്ലോ, സൂത്രത്തിൻ്റെയും അർത്ഥത്തിൻ്റെയും താല്പര്യം മനസ്സിലാക്കിയാൽ പിന്നെ തനിയെ മനസ്സിലിരുന്നോളൂ. കാരണം നമുക്ക് പൂർവ്വസൂത്രം അറിയത്തില്ല. പൂർവത്തിൽ നിന്ന് പരത്തിലേക്ക് വാക്കുകളെ കൊണ്ടുവരുന്ന ടെക്നിക്ക് നമുക്കറിയത്തില്ല. പൂർവ്വസൂത്രം ഏതെന്നും നമുക്കറിയത്തില്ല. നമ്മൾ സിദ്ധാന്തബോധം മുഴുവൻ പഠിച്ചു കഴിഞ്ഞാലും നമുക്ക് പൂർവ്വസൂത്രം ഏത്, പരസൂത്രം ഏതെന്ന് നമുക്ക് ഒരിക്കലും അറിയാൻ പറ്റില്ല. അതിനെന്താണോ ഇവിടെ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂത്രത്തിന്റെ വൃത്തി നമ്മൾ അറിഞ്ഞിരിക്കുക. നമുക്കിവിടെ ഇത് ഏത് സൂത്രത്തിൽ നിന്ന് ഏത് പദം വന്നു എന്നൊന്നും അറിയേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ വൃത്തി തന്നെ അർത്ഥത്തെ അറിഞ്ഞിരിക്കുന്നു. അഷ്ടയത്തെയും പഠിക്കുന്ന ആളല്ല, ഹലന്തിയം എന്ന് പറയുന്ന ഒരു സൂത്രം കേട്ടുകഴിഞ്ഞാൽ അയാൾ ഉടൻ മനസ്സിലാക്കും ഈ സൂത്രത്തിൽ ഇന്ന ഇന്ന പദങ്ങൾ വരണം, എവിടെ നിന്ന് വരും, മുമ്പിൽ ഇന്ന ഇന്ന സൂത്രങ്ങളുണ്ട്, അന്ന് ഇന്ന ഇന്ന പദങ്ങൾ വരണം. ആ പദങ്ങൾ അങ്ങോട്ട് വരുത്തി അയാൾ അതിന്റെ അർത്ഥം മനസ്സിലാക്കും. അപ്പോൾ ഏത് സൂത്രത്തിൽ നിന്ന് ഏത് പദം ഏതുവരെ പോകും എന്ന് പാണിനി തന്നെ ഒരു നിയമം വെച്ചിട്ടുണ്ട്. ആണ് സുരിതേന അധികാര. ആ സൂത്രം ഇവിടെ വരുന്നില്ല, അഷ്ടാധ്യായിയിലെ ഒരു സൂത്രമാണ്. സുരിതേന അധികാര എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു സൂത്രത്തിൽ ഒരു പദത്തെ സ്വരിതത്തിൽ ഉച്ചരിച്ചാൽ, ഉദാത്തം അനുദാത്തം സ്വരിതം മൂന്ന് ഭേദങ്ങളുണ്ടല്ലോ, ഒരു പദത്തെ സ്വരിതമായി കണ്ടുകഴിഞ്ഞാൽ ആ പദത്തെ താഴോട്ടെടുത്തോളും. എന്നുവെച്ചാൽ ഉപദേശ അജ്ഞാനനാസിക ഇത്തെന്ന് പറയുന്ന ആ സൂത്രത്തിൽ ഉപദേശം എന്നും ഇത്തെന്നും പറയുന്ന രണ്ട് ശബ്ദങ്ങൾ സ്വരിതത്തിൽ ഉച്ചരിച്ചിരിക്കുകയാണ്. അത് സ്വരിതമാണെന്ന് മനസ്സിലാക്കുന്ന ഒരാള് അതിനെ അടുത്ത സൂത്രത്തിലേക്ക് കൊണ്ടുപോകും, സ്വരിതമല്ലാത്തതിനെ കൊണ്ടുപോകത്തില്ല. പിന്നെ ഈ സ്വരിത ഉച്ചാരണവും മറ്റുമൊക്കെ കാലക്രമേണ നഷ്ടപ്പെട്ടുപോയി. അതുകൊണ്ട് ഇപ്പോൾ ഒന്ന് സ്വരിതമാണെന്ന് കാണിക്കാൻ വേണ്ടി അവിടെ ഒരു ചിഹ്നം കാണിക്കും. അപ്പോൾ ആ ചിഹ്നം വെച്ച് അഷ്ടാധ്യായി പഠിക്കുന്നവർ ഓർത്ത് വയ്ക്കും, അതായത് ഉപദേശം ഇത്ത് രണ്ടും സ്വരിതമാണ്, ഇതിനെ അടുത്ത് കൊണ്ടുപോകും, അടുത്തേക്ക് ഇത് അടുത്ത സൂത്രത്തിലെ വാക്കുകളോട് കൂടി ചേരും, എന്നിട്ട് ആ സൂത്രത്തിന് അർത്ഥം കിട്ടും. ഇങ്ങനെ മനസ്സിലാക്കി പോകും. അപ്പൊ ഇവിടെ ഇപ്പോ ഹലന്തിയം എന്ന് പറയുന്ന സൂത്രം നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ കൃത്രിമമായി മനസ്സിലാക്കണം. എങ്ങനെ? അതിന് മുമ്പിൽ ഒരു സൂത്രം ഉണ്ടായിരുന്നു ഉപദേശ ജന്മാസീത്ത്, അതിൽ നിന്നിവിടെ ഉപദേശ ശബ്ദം വന്നു, ഇത്ത് ശബ്ദം വന്നു, അങ്ങനെ ഈ സൂത്രത്തിന് അർത്ഥമായി. ഇനി വരുന്ന എല്ലാ സൂത്രങ്ങളിലും നമ്മളത് അറിഞ്ഞിരിക്കേണ്ട കാര്യമില്ല, കാരണം നമുക്ക് പൂർവ്വസൂത്രം ഏതെന്ന് അറിയത്തില്ല. ഇന്ന സൂത്രം ഇന്ന പദം വന്നു നമ്മൾ അറിയേണ്ട കാര്യമില്ല. നമ്മൾ അതിന്റെ വൃത്തിയിൽ നോക്കുക. വൃത്തി എന്ന് വെച്ചാൽ അതിന്റെ വ്യാഖ്യാനം. സൂത്രത്തിലില്ലാത്ത ഏതെങ്കിലും പദം അവിടെ കാണുന്നുണ്ടെങ്കിൽ മനസ്സിലായിക്കൊള്ളണം ഇത് പൂർവ്വസൂത്രത്തിൽ നിന്ന് വന്നതാണ്. അത് ഏ സൂത്രം അറിയണമെന്ന് നിർബന്ധമുണ്ടെങ്കിൽ അഷ്ടാധ്യായി എടുത്ത് നോക്കണം, ഇതിന്റെ നമ്പർ കണ്ടുപിടിക്കണം, 1, 3, 3. അതിന്റെ പൂർവ്വത്തിൽ ഏതെങ്കിലും സൂത്രമുണ്ടോ, ഏതാണ് പദങ്ങളുള്ളത്, ഏതിൽ നിന്നാണ് ഇങ്ങോട്ട് പദങ്ങൾ വന്നത്, അതൊക്കെ സ്വയം കണ്ടുപിടിച്ചോളൂ. അങ്ങനെ കണ്ടുപിടിക്കേണ്ട ആവശ്യം നമുക്കില്ല, കാരണം ഇവിടെ നമുക്ക് അർത്ഥം മനസ്സിലാക്കുന്നതിന് ശരണം സൂത്രമല്ല വൃത്തിയാണ്. ഇതങ്ങ് പിടിച്ചു വയ്ക്കുക. സൂത്രക്രമത്തിൽ പഠിക്കാതിരിക്കുന്നിടത്തോളം കാലം പൂർവ്വസൂത്രം ഏതെന്ന് അറിയേണ്ട ആവശ്യം നമുക്ക് വരുന്നില്ല. പൂർവ്വസൂത്രത്തിൽ നിന്ന് ഏതൊക്കെ പദങ്ങൾ താഴോട്ട് വരുന്നു എന്നറിയേണ്ട ആവശ്യവും നമുക്കില്ല. അതിനു വേണ്ടിയിട്ട് ആരും സമയം കളയേണ്ട. നമ്മൾ ചെയ്യേണ്ടത് എന്താണോ, സൂത്രത്തിന്റെ അർത്ഥം എന്താണോ അത് മനസ്സിലാക്കി വയ്ക്കുക. ഓരോ സൂത്രങ്ങളെ കുറിച്ചൊന്നും ഇവിടെ പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. പറഞ്ഞാൽ നമ്മുടെ മനസ്സ് നിൽക്കത്തുമില്ല. പിന്നെ ഈ സൂത്രത്തെ വ്യാഖ്യാനിക്കുന്നവർ പറയും, ആ ഇന്ന സൂത്രത്തിൽ ഈ പദം വന്നു, മറ്റേ സൂത്രത്തിൽ നിന്ന് ഈ പദം വന്നു. അതുകൊണ്ട് നമുക്ക് യാതൊരു പ്രയോജനവുമില്ല, കാരണം പൂർവ്വസൂത്രം നമുക്കറിയത്തില്ല. ഇന്ന സൂത്രത്തിൽ ഇത് വന്നു എന്ന് പറഞ്ഞാൽ ഒന്നോ രണ്ടോ സ്ഥലത്ത് നമുക്ക് ഓർത്തു വയ്ക്കാൻ പറ്റും, എല്ലായിടത്തും ഓർത്തു വയ്ക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു അന്വേഷണവും പഠനവും നമുക്ക് ആവശ്യമില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം സൂത്രത്തിന്റെ അർത്ഥം വയ്ക്കുക. ഏതെങ്കിലും ഒരു സൂത്രത്തിൽ ഹലന്തിയോ എന്നൊരു സൂത്രത്തിൽ രണ്ട് വാക്കേ ഉള്ളൂ, വ്യാഖ്യാനത്തിൽ കൂടുതൽ വാക്കുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കുക പൂർവ്വത്തിൽ ഏതോ സൂത്രങ്ങളുണ്ട്, അതിൽ നിന്ന് പദങ്ങൾ ഇങ്ങോട്ട് വന്നിരിക്കുകയാണ്. അതിന്റെ പേരാണ് അനുവൃത്തി. വ്യാഖ്യാനത്തിന്റെ പേര് വൃത്തി, രണ്ടും രണ്ടാണ്. പൂർവ്വത്തിൽ നിന്ന് താഴോട്ട് പദങ്ങൾ വരുന്നതിന്റെ പേരാണ് അനുവൃത്തി. ഈ സൂത്രത്തിന്റെ താഴെ എഴുതിയിരിക്കുന്ന വിശദീകരണത്തിന്റെ പേര് വൃത്തി. രണ്ടും രണ്ടാണ്, രണ്ടും കൂടെ മാറിപ്പോരുത്. അക്കാര്യമാണ് ഇവിടെ പറയുന്നത്. സൂത്രേഷു അധിഷ്ഠം പദം എന്ന് പറഞ്ഞാൽ എന്താണോ, വൃത്തിയിൽ സൂത്രങ്ങളിൽ കാണാത്ത ഏതെങ്കിലും പദം കാണുന്നുണ്ടെങ്കിൽ എന്നർത്ഥം. സൂത്രേഷു അധിഷ്ഠം പദം എന്ന് വെച്ചാൽ സൂത്രത്തിൽ കാണാത്ത പദങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം, സൂത്രത്തിൽ ഇല്ലാത്ത പദങ്ങൾ വൃത്തിയിൽ കാണുന്നുണ്ടെങ്കിൽ, അങ്ങനെ കാണുന്നുണ്ടെങ്കിൽ ഇവിടെ എന്താണ് സൂത്രത്തിൽ ഇല്ലാത്തതും വൃത്തിയിൽ കാണുന്നതുമായ പദങ്ങൾ, ഉപദേശം എന്ന് പറയുന്നതും ഇത്തെന്നും പറയുന്ന രണ്ട് പദങ്ങൾ. അന്ത്യം ഹല്ല് രണ്ട് സൂത്രത്തിലുണ്ട്. ഇപ്പൊ സൂത്രേഷു അധിഷ്ഠം പദം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം, സൂത്രത്തിൽ കാണാത്ത പദങ്ങൾ വൃത്തിയിൽ കാണുന്നുണ്ടെങ്കിൽ സൂത്രാന്തരാത് അനുവർത്തനീയം സർവത്ര. ഹലന്തി എന്ന് പറയുന്ന ഒരു സൂത്രത്തിലല്ല, ഇനി പഠിക്കുന്ന എല്ലാ സൂത്രങ്ങളും. അതാണ് സർവത്ര എന്ന് വെച്ചാൽ സർവത്ര സൂത്രേഷു, ഇനി പഠിക്കുന്ന എല്ലാ സൂത്രങ്ങളിലും ഇതൊരു നിയമം പോലെ മനസ്സിലാക്കണം. സൂത്രാന്തരാത് അനുവർത്തനീയം, അങ്ങനെ വൃത്തിയിൽ കാണുന്ന അധിക പദങ്ങൾ പൂർവസൂത്രങ്ങളിൽ നിന്നും അനുവർത്തിച്ചതാണ്. പൂർവസൂത്രങ്ങളിൽ നിന്നും എടുത്തതാണെന്ന് മനസ്സിലായിക്കോണം. എന്തുകൊണ്ടങ്ങനെ പറയുന്നത്, ഹലന്തിയോ എന്ന് പറയുന്ന രണ്ട് പദമുള്ള ഈ സൂത്രത്തിൽ നിന്ന് ഉപദേശ്യന്ത്യം ഹൽ ഇത്യസ്യ എന്ന് പറയുന്ന ഒരു വിശദമായ അർത്ഥം എങ്ങനെ കിട്ടി എന്നൊരാൾ ചോദിച്ചു കഴിഞ്ഞാൽ അതിന് സമാനം പറയണം. ഇങ്ങനെ ഒരർത്ഥം കിട്ടുന്നതിന് വേണ്ടി പാണിനിയുടെ നിയമമനുസരിച്ച്, സ്വരിതേന അധികാര എന്നുള്ള പാണിനിയുടെ നിയമമനുസരിച്ച്, പൂർവസൂത്രങ്ങളിൽ നിന്ന് ആവശ്യമുള്ള പദങ്ങളെടുത്ത് വ്യാഖ്യാനിച്ചിരിക്കുകയാണ് എന്ന് എല്ലാ സൂത്രങ്ങളിലും മനസ്സിലാക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ അടുത്തു വരുന്ന സൂത്രങ്ങൾ അദർശനം ലോക പ്രസക്ത അദർശനം ലോകസ്യം സ്യലോക തസ്യതുലവ് സ്യ, അങ്ങനെ സൂത്രവും വൃത്തിയും പറഞ്ഞു പോകത്തേ ഉള്ളൂ. ഓരോ വൃത്തി പറയുന്നിടത്തും ഈ പദങ്ങൾ മുൻ സൂത്രങ്ങളിൽ നിന്ന് എടുത്തു എന്നൊന്നും അവിടെ പറയത്തില്ല. പറഞ്ഞിട്ട് പ്രയോജനമില്ല, നമുക്ക് പൂർവ്വസൂത്രം അറിയത്തില്ലല്ലോ, മുൻസൂത്രം അറിയത്തില്ലല്ലോ. അപ്പോൾ സ്വയം മനസ്സിലായി കൊള്ളണം. അങ്ങനെ കൂടുതൽ പദങ്ങളുണ്ടെങ്കിൽ അത് മുൻസൂത്രങ്ങളിൽ നിന്നും വന്നതാണ്. ഇത് ഇനി വരുന്ന എല്ലാ സൂത്രങ്ങൾക്കും വേണ്ടി ഒരു സാമാന്യ നിയമം പറഞ്ഞിരിക്കുകയാണ്. സൂത്രേഷ്വാദിഷ്ടം പദം, സൂത്രങ്ങളിൽ കാണാത്ത പദങ്ങൾ സൂത്രാന്തരാത് അനുവർത്തനീയം പൂർവ്വസൂത്രങ്ങളിൽ നിന്നും അനുവർത്തിക്കപ്പെട്ടതാണ്. സർവത്ര എല്ലാ സൂത്രങ്ങളിലും വിശദീകരിച്ചാൽ സൂത്രങ്ങളിൽ കാണാത്ത പദം, ഇല്ലാത്ത പദം വൃത്തിയിൽ കാണുന്നുണ്ടെങ്കിൽ, വൃത്തിയിൽ കാണുന്ന അധിക പദങ്ങൾ ഇതിനു മുമ്പിലുള്ള അഷ്ടാധ്യായിയിലെ ക്രമമനുസരിച്ച് ഇതിനു മുമ്പിലുള്ള സൂത്രങ്ങളിൽ നിന്നും കടമെടുത്ത പദങ്ങളാണ്. അതുകൊണ്ടാണ് ഈ സൂത്രത്തിന് ഇങ്ങനെ ഒരർത്ഥം കിട്ടിയത് എന്ന് വ്യക്തമായി ധരിക്കണം. ഇനി കാര്യം ആവർത്തിക്കത്തില്ല. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, ഒരു സൂത്രം പഠിക്കുന്നു, അതിന്റെ താഴെ എഴുതിയിരിക്കുന്ന വൃത്തിയും മനസ്സിലാക്കുന്നു. അവിടെ കൂടുതൽ പദങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അത് ഏത് സൂത്രത്തിൽ നിന്ന് വന്നു, അങ്ങനെയുള്ള ഗവേഷണത്തിനൊന്നും നമ്മൾ പോകത്തില്ല. നമ്മുടെ ജോലി ആ അർത്ഥം മനസ്സിലാക്കുക എന്നുള്ള മാത്രം. അത് മുൻകൂട്ടി പറഞ്ഞിരിക്കുകയാണ്. ഹലന്ത്യത്തിന്റെ അർത്ഥം കഴിഞ്ഞ ദിവസം വിശദീകരിച്ചു. ഉപദേശത്തിൽ അന്ത്യത്തിലുള്ള വർണ്ണങ്ങൾക്ക് ഇത്തെന്നൊരു സംജ്ഞയുണ്ട്. അപ്പൊ ഇനി നോക്കാം ചതുർദശ സൂത്രങ്ങൾ. അയോണ്ട് ഇറലക്ക് യോഗം അയോഗിച്ച് ഇങ്ങനെ വരുന്ന ഈ സൂത്രങ്ങൾ, ഇതിന്റെ അവസാനം വരുന്ന വർണ്ണങ്ങൾ എന്ന് പറയുന്ന വ്യഞ്ജനങ്ങളാണ് ണ് ക് ങ് ച് ഇങ്ങനെ പോകുന്ന ഈ വ്യഞ്ജനങ്ങൾ. ഇതിനെല്ലാം പാണിനി ഒരു പേരുകൂടി കൊടുത്തു. എന്താണ് ഇത്? ഇതിന് പല പേരുകളുണ്ട്. പേരെന്ന് വെച്ചാൽ സപ്ന. ഈ അവസാന വർണ്ണങ്ങളെയാണ് നമ്മൾ പറയുന്നത് വ്യഞ്ജനം എന്ന് പറയുന്നില്ലേ. പിന്നെ ഈ അവസാന വർണ്ണങ്ങളെ നമ്മൾ പറയും ഹൽ എന്ന് പറയത്തില്ലേ. പിന്നെ അവസാന വർണ്ണങ്ങൾക്ക് അവസാനം എന്നൊരു പേര് കൊടുക്കും. ഇപ്പോൾ ഒരു പേര് കൂടി കൊടുത്തു, എന്താണ്? ഇത്. പാണിനീയ വ്യാകരണത്തിന് അതിന് വിമർശകന്മാർ പറയുന്ന ഒരു ദോഷമാണ്. എന്താണ് ഇത്? സപ്ഞാജടിലമാണെന്ന് പറയും. ഒരുപാട് പേരുകൾ ഒരിടത്ത് കൊടുക്കും. ഈ പേരുകളിലൂടെ ഇതിനെ മനസ്സിലാക്കണം. ഇപ്പൊ വ്യഞ്ജനം എന്ന് പറഞ്ഞാൽ അതിനെ മനസ്സിലാക്കാം, ഹല്ലെന്ന് പറഞ്ഞാൽ അതിനെ മനസ്സിലാക്കാം, ഇത്തെന്ന് പറഞ്ഞാൽ അതിനെ മനസ്സിലാക്കാം. ഇങ്ങനെ പേരുകൾ കൊടുത്ത് കൊടുത്ത് കൊടുത്ത് പിന്നെ അവസാനം പാണിനിക്ക് തന്നെ നിയമം വയ്ക്കേണ്ടി വന്നു. ഒരുപാട് പേരുകളുണ്ടെങ്കിലും നിങ്ങൾ എല്ലാ പേരും എടുക്കരുത്. ഇന്ന സ്ഥലത്ത് ആ കടാരാധ ഏകാസജ്ഞ ഇവിടെ ഒരു പേര് എടുക്കാവോ, ബാക്കി പേരുകൾ വിട്ടുകളയണം. അത്രമാത്രം പേര് കൂടിപ്പോയി. പാണനിക്കന്നെ സൈ കെട്ടുപോയി, പേര് കൊടുത്ത് കൊടുത്ത് കൊടുത്ത്. ഒരു കുട്ടിക്ക് 10 പേരിട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? പക്ഷെ വിമർശകർ ആരും ഓർക്കാത്തൊരു കാര്യമുണ്ട്. നമ്മളിതൊക്കെ ഇന്ന് സൂത്രം എഴുതി പഠിക്കുകയാണ്. നമ്മൾ ഈ നിയമങ്ങളും എല്ലാം പഠിക്കുന്ന ലിപികളിലൂടെയാണ്. ഇത് പാണിനി ഇത് നിർമ്മിച്ച കാലഘട്ടത്തിൽ ഈ എഴുത്ത് അപൂർവമായിരുന്നു, ഇല്ലാന്ന് പറയാൻ പറ്റില്ല, വളരെ ചുരുക്കമായിരുന്നു. അന്ന് ഇതെല്ലാം എല്ലാം കണ്ഠസ്ഥമാണ്. ഓർമ്മയിൽ നിന്നാണ് എല്ലാം പറയുന്നത്. അപ്പൊ ഇതല്ലാതെ വേറെ വഴിയില്ല. ഇന്ന് വിമർശിക്കുന്ന വിദ്വാൻമാർ ആ കാര്യം ഓർക്കത്തില്ല. എഴുത്തും വായനയും, അന്ന് വായനയില്ല, എഴുത്തും ഇല്ലാത്ത ഒരു കാലഘട്ടത്തിലാണ് അതിന് പ്രചാരമില്ലാതിരുന്നത്. ഇന്നത്തെ പോലെ ലിപികളൊന്നും പ്രചാരത്തിലില്ലായിരുന്ന ഒരു കാലഘട്ടത്തിലാണ് പാണിനി സൂത്രങ്ങൾ ഉണ്ടാക്കിയത്. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അന്ന് ഇതിനെ ഇങ്ങനെ സപ്ഞകൾ കൊടുത്ത് വേർതിരിച്ച് ഉപയോഗിക്കുകയല്ല, വേറെ യാതൊരു വഴിയില്ലായിരുന്നു. യാതൊന്നിനെ കുറ്റം പറയുന്നത് എളുപ്പമാണത്. അതിന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അതിനുവേണ്ടി പാണിനി പ്രകടിപ്പിച്ച ബുദ്ധി വൈഭവത്തെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇന്നത്തെ നിലയിൽ നിന്നുകൊണ്ട് നോക്കുമ്പോൾ അത് ദോഷങ്ങൾ വരും. എന്തുകൊണ്ട്? നമുക്കിന്ന് എഴുത്തും വായനയും അറിയാം. അതുകൊണ്ട് അത്തരം വിമർശനങ്ങളൊന്നും ചിന്തിക്കാതെ ചെയ്യുന്ന കാര്യങ്ങളാണ്. അന്നത്തെ കാലഘട്ടത്തിൽ വെച്ച് ചിന്തിച്ചു നോക്കുമ്പോൾ ഇന്നത്തെ നമ്മളെപ്പോലെയുള്ള മനുഷ്യർക്ക് പോലും ചിന്തിക്കാൻ കൂടി വയ്യാത്ത കാര്യങ്ങളാണ് പാണിനി ചെയ്തിരിക്കുന്നത്. സാധാരണ ബുദ്ധിക്ക് അസാധ്യമായ കാര്യമാണ്. അതിനെക്കുറിച്ചൊരു കഥ പറയുന്നത്, വ്യാകരണം എന്ന് പറയുന്നത് ബിസിയിൽ ഉണ്ടാക്കിയാണ് സൂത്രങ്ങൾ, അത് ആലോചിക്കുന്നു. ആദ്യമേ പറഞ്ഞു, എഡിയിൽ ഒരു 10,000 വർഷം കഴിഞ്ഞപ്പോ വ്യാകരണന്മാരെല്ലാരും കൂടെ കൂടിച്ചേർന്നിരുന്നിട്ട് ഇതൊന്ന് പരിഷ്കരിച്ചാൽ എന്തെന്ന് വിചാരിച്ചു. കാരണം ഭാഷയ്ക്ക് ഒരുപാട് മാറ്റം വന്നത്. ഈ മാറ്റങ്ങളെയൊക്കെ ഉൾക്കൊള്ളത്തക്ക രീതിയിൽ സൂത്രങ്ങളെയൊക്കെ ഒന്ന് പരിഷ്കരിച്ചാലെന്താ എന്ന് വിചാരിച്ച് കാശിയിൽ ഒരു വലിയ പണ്ഡിത സദസ് കൂടി ഒരു പല ദിവസം ആലോചിച്ചു. പലത് ഓരോ സൂത്രത്തിന്റെയും ഘടന മാറ്റുക, അതിന്റെ നിയമങ്ങൾ നമ്മൾ മുമ്പോട്ട് പഠിക്കുമ്പോഴേ മനസ്സിലാവും ഇതെല്ലാം എങ്ങനെ ഒരു മനുഷ്യന്റെ ബുദ്ധിയിൽ ഓർമ്മിച്ചു വെച്ചു എന്നുള്ള കാര്യം. ഇത് അഴിച്ചാ കുരുങ്ങുന്ന കുരുക്ക് പോലെയാണ്. ഒരു കുരുക്ക് കഴിക്കുമ്പോൾ വേറിടത്ത് കുരുങ്ങും, അതഴിക്കുമ്പോൾ വേറിടത്ത് കുരുങ്ങും, ഒന്ന് ശരിയാകും വേറിടത്ത് പ്രശ്നവും, അവിടെ ശരിയാകും വേറിടത്ത് പ്രശ്നവും. ദിവസങ്ങളോളം ഇരുന്ന് പണ്ഡിതന്മാരെല്ലാം കൂടെ ഇരുന്ന് ആലോചിച്ചിട്ടും ഇതിന്റെ സൂത്രത്തിന് മാറ്റം വരുത്താൻ പറ്റുന്നില്ല. ഒരിടത്ത് മാറ്റം വരുത്തിയ വേറിടത്ത് പ്രശ്നവും. അങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ ഒരു പക്ഷി അവിടെ വന്നിരുന്ന് ശബ്ദിച്ചു എന്നാണ്, അല്ലെങ്കിൽ ഒരു പക്ഷിയുടെ ശബ്ദത്തെ ഒരു പണ്ഡിതൻ വ്യാഖ്യാനിച്ചു, കഹ അഷ്ടവ് വേത്തി എന്നാണ് ശബ്ദി പക്ഷി ശബ്ദിച്ചതെന്നാണ്. ഈ കൂട്ടത്തിൽ ആരാണ് അഷ്ട വ്യാകരണങ്ങളെയും അറിയുന്നത്? കാരണം പ്രധാനമായ എട്ട് വ്യാകരണങ്ങളെ പരിശോധിച്ചതിന് ശേഷമാണ് പാണിനി സൂത്രക്രമം ഇതെല്ലാം ഉണ്ടാക്കിയത്. ഇന്ദ്രസ് ചന്ദ്ര കാശകൃഷ്ണ ആഭിശരി ശാകടായന പാണിന്യമര ജൈനേന്ദ്ര ജയന്തി അഷ്ടൌജ ശാബ്ദികാഹ എന്ന് പറയും. ഇന്ദ്രൻ ചന്ദ്രൻ കാശകൃഷ്ണൻ ആഭിശലി ശാകടായനൻ പാണിനി ഉൾപ്പെടെ എട്ടാമത്തെ ആൾ പാണിനി, അമരൻ ജൈനേന്ദ്രൻ. അപ്പൊ ഈ എട്ട് വ്യാകരണങ്ങളും മനസ്സിലായി കഴിഞ്ഞാലേ ഇതിലെന്തെങ്കിലും കയറി ചെയ്യാൻ പറ്റൂ. അപ്പൊ അവിടെ കൂടിയിരുന്ന ഇതുകൂടാതെയുണ്ട് പാണിനി ഒരുപാട് പേരുടെ പേരെ നിർദ്ദേശിക്കുന്നുണ്ട്. ആർക്കും തന്നെ ഇതിനു മുമ്പുള്ള ഒരു ഇതിനു ശേഷമുള്ള പല വൈയാകരണന്മാരെയും പരിചയമുണ്ട്. ഇതിനു മുമ്പുള്ള ഒരു വൈയാകരണന്റെയും ഒരു സൂത്രവും ആർക്കും അറിയത്തില്ല. പിന്നെ അവർക്കെങ്ങനെ ഇത് പരിഷ്കരിക്കാൻ പറ്റും? എട്ട് വ്യാകരണം മനസ്സിലാക്കിയിട്ട് ഇത്രയും സൂത്ര രചിച്ച ഒരാളിന്റെ ഈ രചനയിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ അതിനു മുമ്പുള്ള എല്ലാം അറിയണ്ടേ? ഇപ്പൊ പണ്ഡിതന്മാരെല്ലാം തല കുനിച്ച് എഴുന്നേറ്റ് പോയി, പിന്നീട് ആര് ഇതിൽ പരിഷ്കാരം വരുത്താൻ ആരും ഒരുമ്പെട്ടിട്ടില്ല. അത് അസാധ്യവുമാണ്. അതിനെ ഇന്നിപ്പോ ആൾക്കാർ വിമർശിക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യത്തെ വിസ്മരിച്ചിട്ടാണ്. എന്താണോ ഇത് എഴുത്തും വായനയും പ്രചാരത്തിലില്ലാതിരുന്ന ഒരു കാലത്തുണ്ടാക്കിയ നിയമങ്ങളാണ്. അപ്പൊ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് വേണം പിന്നെ വിമർശിക്കാൻ. ഓർമ്മയെ ആശ്രയിച്ച് കാര്യങ്ങൾ പറയുമ്പോൾ എന്താണ് ഞാൻ ഈ പറഞ്ഞത്, ഒരുപാട് സംജ്ഞകൾ ഉപയോഗിക്കേണ്ടി വരും. ആ സംജ്ഞകളിലൂടെ വിധിക്കേണ്ടി വരും കാര്യങ്ങൾ അതിനെ ആശ്രയിച്ച്. അതുകൊണ്ടിവിടെ എന്ത് ചെയ്തു, പാണിനി ഒരു സംജ്ഞയുണ്ടാക്കി. അപ്പൊ നമ്മളിവിടെ പഠിക്കുന്നു എന്താണ്, സംജ്ഞാപ്രകരണമാണ് ആദ്യം. സംജ്ഞ സങ്കേതം നാമം പേര് എന്നൊക്കെ പറഞ്ഞ ഒരർത്ഥമാണ് ഇവിടെ ഈ പാണിനി. ഇപ്പൊ നമ്മൾ ഈ ലഘുസിദ്ധാന്തമതി പഠിക്കുന്ന സംജ്ഞകളെന്ന് പറയുന്നത് മുഖ്യമായിട്ടും അടുത്തു വരുന്ന സന്ധിപ്രകരണത്തിന് ആവശ്യമുള്ള സംജ്ഞകളാണ്. എല്ലാം പഠിക്കുന്നില്ല, ബാക്കി ഇനി നമ്മൾ പഠിക്കും. സന്ധിപ്രകരണത്തിന് ആവശ്യമുള്ള സംജ്ഞകൾ ഇവിടെ പഠിക്കുന്നു. അഷ്ടാധ്യായയില് ഒന്നാമത്തെ അധ്യായവും സന്ധിപ്രധാനമാണ്. കാരണം വൃദ്ധിരാദേച്ച് സന്ധി വിധിക്കുന്നു, അദ്ദേഹം ഗുണ സന്ധിയോട് വിധിക്കുകയാണ്. അങ്ങനെ സന്ധി പ്രധാന സന്ധികളെല്ലാം അവിടെ വിധിക്കും. അതുപോലെ ഇവിടെ എന്ത് ചെയ്യുന്നു, നമുക്കടുത്ത് വേണ്ടത് സന്ധിപ്രകരണമാണ്. അവിടെ ആവശ്യമുള്ള പ്രധാനപ്പെട്ട സന്ധികളെല്ലാം വരുന്നില്ല, ആവശ്യമുള്ള സന്ധികൾ ഇനി അങ്ങോട്ട് ചെല്ലുമ്പോൾ പറയും. ആദ്യം ഇവിടെ വിധിച്ചിരിക്കുന്നത് ഇത്ത് എന്ന് പറയുന്ന സംജ്ഞയെ വിധിച്ചിരിക്കുകയാണ്. ഈ ഇസ്സഞ്ജ എന്തിനു വേണ്ടി വിധിച്ചിരിക്കുന്നു, പ്രത്യാഹാര സംജ്ഞ ഉണ്ടാക്കാൻ വേണ്ടിയാണ്. നമ്മൾ നേരത്തെ പഠിച്ചതാണ് ഇസ്സഞ്ജ ഇല്ലാതെ പ്രത്യാഹാരത്തെ ഉണ്ടാക്കാൻ പറ്റില്ല. പ്രത്യാഹാരം എന്താണ് നമ്മൾ പറഞ്ഞു, നേരത്തെ പഠിച്ചു കഴിഞ്ഞു, അച്ച് ഹല്ല് തുടങ്ങി പ്രത്യാഹാരം. അപ്പോ ഇത്സന്യെ വിധിച്ചത് പ്രത്യാഹാരം ഉണ്ടാക്കാൻ വേണ്ടിയാണെങ്കിൽ നമ്മൾ അടുത്ത് പഠിക്കേണ്ടത് പ്രത്യാഹാര സൂത്രമാണ്. അതുകൊണ്ട് അടുത്ത രണ്ട് സൂത്രവും നമ്മൾ വിടുന്നു. അടുത്ത സൂത്രം നോക്കണം, ആദിരന്ത്യേന സഹേത. അതാണ് നമ്മൾ അടുത്ത് പഠിക്കുന്ന സൂത്രം. എന്തുകൊണ്ടാണ് അത് പഠിക്കുന്നത്? നമ്മൾ ലഘുസിദ്ധാന്തമതിയിലെ ക്രമവും വിട്ട് ഹലന്ത്യം എന്ന് പറയുന്ന സൂത്രം ഇത്സഞ്ജ വിധിച്ചത് പ്രത്യാഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ആദ്യം അത് ചെയ്യണം. അതുകൊണ്ട് നമ്മളിനി എന്ത് ചെയ്യാൻ പോകുന്നു? പ്രത്യാഹാര സജ്ഞ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നു. ഈ പ്രകരണം എന്താണ്? പ്രത്യാഹാര സജ്ഞ പ്രകരണമാണ്. ആ സൂത്രം നോക്കുക. അടുത്ത രണ്ട് സൂത്രം പോട്ടെ, അതിലേക്ക് നമ്മൾ പിന്നീട് വരും. ആദിരന്ത്യേന സഹേത, ഇതിനൊരു നീണ്ട ഒരു വൃത്തി എഴുതിയിട്ടുണ്ട്. അപ്പോ ഈ സൂത്രത്തിൽ എന്താണ്? ആദിഹി അന്ത്യേന സഹ ഇത, നാല് വാക്കുകളേ ഉള്ളൂ. അതിന്റെ വൃത്തി അല്ലെങ്കിൽ അതിന്റെ വ്യാഖ്യാനം, അതിന്റെ അർത്ഥത്തിൽ കൂടുതൽ വാക്കുകളുണ്ട്. ഇതെല്ലാം എവിടെ നിന്ന് വന്നു? അതിനുവേണ്ടി ആരും തലപോകിക്കരുത്, വെറുതെ അധ്വാനിക്കരുത്. നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞു, അങ്ങനെ ഏതെങ്കിലും വാക്കുകൾ കൂടുതലായി കാണുന്നുണ്ടെങ്കിൽ പൂർവ്വസൂത്രത്തിൽ നിന്ന് അവിടെ വന്നതാണെന്ന് മനസ്സിലായിക്കോണം. അതന്വേഷിച്ച് സമയം കളയണ്ട. നിങ്ങളുടെ കർത്തവ്യം എന്ന് പറയുന്നത് എന്താണ്? ആ വൃത്തിയിലൂടെ ഇതിന്റെ അർത്ഥത്തെ മനസ്സിലാക്കുക, ഇത്രയേ ഉള്ളൂ. അല്ലാതെ ഏതൊക്കെ അനുവർത്തിച്ചു, എവിടെ നിന്ന് വന്നു, ഇതൊന്നും നോക്കേണ്ട ആവശ്യമുണ്ട്. പിന്നെ വ്യാകരണ സൂത്രങ്ങളെ കുറിച്ച് നമ്മൾ ഗവേഷണം നടത്തുമ്പോൾ അത് ഏത് സൂത്രത്തിൽ നിന്ന് ഏത് പദം വന്നു ഇങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കണം. ഇതൊന്നും മനസ്സിലാക്കിയിട്ടല്ലേ പിന്നെ ഗവേഷണം. ഇത് മനസ്സിലാക്കുമ്പം തന്നെ നടപടിയും. അതുകൊണ്ട് തൽക്കാലം ആരും ഒരു ഗവേഷണത്തിനും വരുമ്പോഴുണ്ട്. ഇതിന്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. സൂത്രം അവിടെ ഇരിക്കട്ടെ. സൂത്രം കാണുമ്പോൾ നമ്മൾ ഇത്രയും മനസ്സിലാക്കുക. സൂത്രത്തെ പിരിച്ചു വായിക്കാൻ അറിഞ്ഞിരിക്കണം. ആദിഹി അന്ത്യേന സഹ ഇത, പിന്നെ ചേർത്ത് വായിക്കാനും അറിഞ്ഞിരിക്കണം. ആദിരന്ത്യേന സഹേത, സൂത്രത്തിൽ നിന്ന് ഇത്രയും മാത്രം തൽക്കാലം മനസ്സിലാക്കിയാൽ മതി. ഏത് വിഭക്തിയാണ്, ഏത് വചനമാണ്, തിരിച്ചു മറിച്ചൊന്നും അവിടെ ചിന്തിക്കാൻ പോണ്ട. ചിന്തിച്ചാൽ അന്തമില്ല, അതാദ്യം മനസ്സിലിരിക്കണം. പക്ഷെ വൃത്തി അങ്ങനെയല്ല, അത് വായിച്ചിട്ട് അതിന്റെ അർത്ഥം മനസ്സിലാക്കണം. അത് മനസ്സിലാക്കിയാലേ വൃത്തി നമ്മുടെ മനസ്സിലിരിക്കത്തുള്ളൂ. വൃത്തി മനസ്സിലിരുന്നു കഴിഞ്ഞാൽ സൂത്രവും മനസ്സിലിരിക്കും. നമ്മളിപ്പോൾ അഞ്ച് ക്ലാസ് കഴിഞ്ഞു. അഞ്ച് ക്ലാസ് എന്ന് പറയുന്നത് സാധാരണഗതിയിൽ ഈ സംജ്ഞാപ്രകരണത്തിന് അഞ്ച് ക്ലാസ് മതി. എന്നുവെച്ചാൽ സംജ്ഞാപ്രകരണം അഞ്ച് ക്ലാസ് കൊണ്ട് സാധാരണഗതി തീരും. നമ്മളിവിടെ അഞ്ച് ക്ലാസ് കൊണ്ട് ആകെ ഒരു സൂത്രമാണ് കഴിഞ്ഞു. ഒരു സൂത്രവും പൂർണ്ണമായും തീർന്നില്ല. എന്നുവെച്ചാൽ സാധാരണ ഒരു ക്ലാസ്സിനെ നമ്മളിവിടെ പലതാക്കിയിരിക്കുകയാണ്. അത്രമാത്രം ഞാൻ വിശദീകരിക്കുകയാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ ആൾക്കൂട്ടത്തെ കണ്ടിട്ടാണ്. ഇവിടെ ഇരിക്കുന്നവരിത് മനസ്സിലാക്കുന്നുണ്ടോ ഇല്ലയെന്ന് അറിയാൻ യാതൊരു നിവൃത്തിയില്ല. സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാൻ പറഞ്ഞു. ആരും ഒരു സംശയം ചോദിച്ചില്ല. അറിഞ്ഞാലും സംശയമില്ല, അറിഞ്ഞില്ലെങ്കിലും സംശയമില്ല. അതുകൊണ്ടും ഒന്നും മനസ്സിലാക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ ഇതിനെ കഴിയുന്നത്ര വിശദീകരിക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് ഇത് കുറേയൊക്കെ മനസ്സിലാക്കിയവരും ഉണ്ട്, ഒന്നും മനസ്സിലാക്കാത്തവരും ഉണ്ട്. രണ്ടുപേരെയും കൂടെ കണക്കാക്കിയ വിശദീകരണം. ഒന്ന് ഒന്നും മനസ്സിലാക്കാത്തവർ കുറെയെങ്കിലും മനസ്സിലാക്കണം. എല്ലാം മനസ്സിലാക്കുമെന്ന് എനിക്ക് ധാരണയില്ല. പിന്നെ ഈ മനസ്സിലാക്കിയ അണ്ണന്മാര് ഇതൊക്കെ ഞങ്ങൾ എത്ര കണ്ടിരിക്കുന്നു എന്നുള്ള ഭാവത്തിൽ ഇരുന്ന് കളയരുത്. കുറെ കേട്ടതാണത്. ഇതിന്റെ അപ്പുറവും ഞങ്ങൾ മനസ്സിലാക്കിയിരിക്കുകയാണ്. ആ ഭാവത്തിലൊന്നും ഇരിക്കരുത്, ശ്രദ്ധിച്ചു തന്നെ ഇരിക്കണം. കാരണം ഓരോ കാര്യങ്ങളും ഇത് ശ്രദ്ധിച്ചിരിക്കുന്നു. മനസ്സിലാക്കിയവരും കൂടുതൽ മനസ്സിലാക്കിയ കാര്യങ്ങൾ വ്യക്തമാക്കണം. കാരണം ഒരു കാര്യം നമ്മൾ പഠിക്കുമ്പോൾ അതിന് പ്രാധാന്യം കൊടുക്കേണ്ടത് അതിൻ്റെ വ്യക്തതയ്ക്കാണ്, എത്രമാത്രം വ്യക്തമായി നമ്മൾ ധരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അല്ലാതെ കാളമൂത്രം പോലെ കുറെ അങ്ങ് പറഞ്ഞും കേട്ടും പോയിട്ട് കാര്യമൊന്നുമില്ല. കുറച്ച് മനസ്സിലാക്കിയാൽ അത് വ്യക്തമായി ധരിച്ചിരിക്കണം. ഇന്നത് ഇന്നതാണ്, ഒരു സൂത്രം ഇന്നതാണ്, അതിൻ്റെ അർത്ഥം ഇന്നതാണ്, അതുകൊണ്ട് ചെയ്യേണ്ടത് ഇന്നതാണ്. പിന്നെ ഞാൻ വിശദീകരിക്കുമ്പോൾ എൻ്റെ മനസ്സിലുള്ള ഒരു പ്രധാന കാര്യം എന്ന് പറയുമ്പോൾ, ഇത് പഠിച്ചപ്പോൾ ഞാൻ അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ എന്നുവെച്ചാൽ മനസ്സിലാക്കുന്നത്. ആ ബുദ്ധിമുട്ടുകൾ കേൾക്കുന്നവരിൽ ഒഴിവാക്കത്തക്ക രീതിയിലാണ് ഞാൻ ഇത് വിശദീകരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, പലതവണ എനിക്കിത് പഠിക്കേണ്ടി വന്നു. അപ്പോൾ അത് വരരുത്. അതുകൊണ്ട് കഴിയുന്നത്ര നമ്മൾ ശ്രദ്ധിച്ചിരുന്നിട്ട് കഴിയുന്നത്ര ഓരോ സൂത്രത്തിനും അർത്ഥത്തിനും വ്യക്തത വരത്തക്ക രീതിയിൽ ഇത് മനസ്സിലാക്കണം. പിന്നെ വേറൊരു കാര്യം ഞാൻ പറഞ്ഞു, ഈ പറയുന്ന ഭാഗങ്ങളിൽ എവിടെയെങ്കിലും അവ്യക്തത കൂടുതൽ വിശദീകരണം ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റ് വ്യാഖ്യാനങ്ങളും പരിശോധിക്കാം. പക്ഷെ ഇത് മനസ്സിലാക്കാതെ മറ്റ് വ്യാഖ്യാനങ്ങളുടെ പിറകെ പോയാൽ രണ്ടും നഷ്ടപ്പെടും. ഇത് മനസ്സിലാക്കാതെ മറ്റ് റെഫറൻസുകളുടെ പുറകെ പോയി കഴിഞ്ഞാൽ ഇതും കിട്ടില്ല, അതും കിട്ടത്തില്ല. ആദ്യം ഈ പറയുന്ന കാര്യങ്ങൾ വ്യക്തമായി ധരിക്കുക, പിന്നെ ഉപരി പഠനം നടത്തുക. അതുകൊണ്ട് പറയുന്ന ഓരോ വാക്കും ശ്രദ്ധിച്ച് മനസ്സിലാക്കും, പരസ്പരം ചർച്ച ചെയ്യണം. ശരിക്കും ഈ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇതിനുവേണ്ടി പിന്നെ അധിക സമയം ചെലവഴിക്കേണ്ട ആവശ്യമില്ല. കേൾക്കുന്നതുകൊണ്ട് തന്നെ ഒട്ടുമുക്കാൽ കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റും. കാരണം അത്രമാത്രം ഞാനത് വിശദീകരിക്കുന്നുണ്ട്. അപ്പം നമ്മളിതിൻ്റെ വൃത്തി അല്ലെങ്കിൽ വ്യാഖ്യാനം മനസ്സിലാക്കണം. ഈ സൂത്രം എന്താണ്? ഇത് പ്രത്യാഹാര വിധായകം സൂത്രം എന്ന് പറയും, അല്ലെങ്കിൽ അചാതിസപ്ഞാ വിധായകം സൂത്രം എന്നും പറയും. പ്രത്യാഹാരം എന്ന് പറയുന്ന ഒന്നിനെ വിധിക്കുന്ന സൂത്രമാണിത്. ഏത്? ആതിരന്ധ്യേന സഹേത, അല്ലെങ്കിൽ അച്ചു തുടങ്ങിയ സപ്നകളെ വിധിക്കുന്ന സൂത്രമാണ്. ഹലന്ത്യം പോലെ തന്നെ ഇതൊരു സപ്നാസൂത്രമാണ്, സപ്നയെ വിധിക്കുന്ന സൂത്രമാണ്. അത് ആദ്യം മനസ്സിലാക്കിയിരിക്കുന്നു. നമ്മൾ പഠിക്കുന്ന രണ്ടാമത്തെ സൂത്രം സപ്നാസൂത്രമാണ്. എങ്ങനെയാണ് ഈ സൂത്ര സപ്ന വിധിക്കുന്ന വൃത്തിയിൽ നിന്ന് മനസ്സിലാക്കുക? അന്ത്യേന ഇത സഹിത ആദിഹി, അത്രയും വൃത്തി എടുക്കുക. അതിന്റെ അർത്ഥം എന്താണ്? അന്ത്യത്തിലുള്ള അന്ത്യം എന്ന് പറഞ്ഞാൽ എന്താണ്? അന്ത്യത്തിലുള്ളത് എന്നർത്ഥം. അന്ത്യേ ഭവ അന്ത്യ, അന്ത്യം എന്ന് പറഞ്ഞാൽ അന്ത്യത്തിലുള്ളത്. അന്ത്യേന ഇതാന്ന് പറഞ്ഞാലോ അന്ത്യത്തിലുള്ള ഇത്തിനോട് സഹിത കൂടിയ, അതുകൂടെ ചേർക്കണം. അന്ത്യത്തിലുള്ള ഇത്തിനോട് കൂടിയ എന്നുള്ള അർത്ഥമാണ് കേട്ടോ, സഹിതയിൽ നിന്ന്. അപ്പോൾ അന്ത്യത്തിലുള്ള ഇത്തിനോട് കൂടിയ എന്ത്? ആദി. അന്ത്യത്തിലുള്ള ഇത്തിനോട് കൂടിയ ആദി. അച്ഛെന്ന് പറയുന്ന പ്രത്യാഹാരത്തെ ഇടുക. പ്രത്യാഹാരം നമുക്ക് നേരത്തെ അറിയാത്തതുകൊണ്ട് ഇത് എളുപ്പമാണ്. അല്ല, അന്ത്യത്തിലുള്ള ഇത്ത് ഏതാണ്? ഇച്ച്. അപ്പോൾ അന്ത്യത്തിലുള്ള ഇത്തിനോട് കൂടിയ ആദി എന്ന് പറഞ്ഞാൽ അച്ചിലെ ആ. അപ്പോൾ അന്ത്യത്തിലുള്ള ഇത്തിനോട് കൂടിയ ആദി എന്ന് പറയുമ്പോൾ എന്തായി? സിനോട് കൂടി വരുന്ന ആ. അന്ത്യേന ഇതാ സഹിത ആദി എന്ന് പറയുമ്പോൾ അച്ചെന്നായി. അവിടെ ഒരു സംശയം വരും, അന്ത്യത്തിലുള്ള ഇത്തെന്ന് പറയുന്ന അച്ച് അതിനോട് അകാരം എങ്ങനെ കൂടും? കാരണം ഇടയ്ക്ക് ഒരുപാട് വർണ്ണങ്ങളുണ്ടല്ലോ. കൂടിച്ചേരുക എന്ന് പറഞ്ഞാൽ അടുത്തിരിക്കുന്നതിനെ പറ്റും. അയോണ്, എറലക്ക്, ഏവോങ്, ഐ, ഔച്ച്. അന്ത്യമായ ഇത്തയച്ച് അതിനോട് കൂടിയിരിക്കുന്ന അത് ഔവാണ്. ഏവോങ് ഐ ഔച്ച്. അന്ത്യമായ ഇത്തായ ചകാരത്തോട് അയോണില എങ്ങനെ കൂടും? എങ്ങനെ കൂടിച്ചേരും? ദൂരദൂരെയായിരിക്കുന്നു, എങ്ങനെ കൂട്ടിച്ചേർക്കാൻ പറ്റും? അതിനിവിടെ നമ്മൾ അർത്ഥം മനസ്സിലാക്കണം. അന്ത്യമായ ഇത്തിനോട് കൂടിയ ആദി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അന്ത്യമായ ഇത്ത് ശബ്ദത്തോടുകൂടി ഉച്ചരിക്കുന്ന ആദി എന്ന് കൂട്ടിച്ചേർക്കണം. അന്ത്യമായ ഇത്തിനോടുകൂടി ആദി ഉച്ചരിക്കുമ്പോൾ ഉച്ചാരണത്തിലാണത് കൂടി ചേരുന്നത്. എങ്ങനെ ഉച്ചരിക്കുന്നു? അച്ചെന്ന് ഉച്ചരിക്കുമ്പോൾ. അന്ത്യമായ ഇത്തിനോട് കൂടിയ ആദി എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അന്ത്യമായ ഇത്തിനോട് ആദി വർണ്ണത്തെ ചേർത്ത് ഉച്ചരിക്കുമ്പോൾ എന്ന് വെച്ചാൽ അച്ചെന്ന് ഉച്ചരിക്കുമ്പോൾ. അല്ലെങ്കിൽ ചിന്തിക്കുന്നവർക്ക് സംശയമുണ്ട്, എങ്ങനെയാണ് അന്ത്യവും ആദ്യമായിട്ട് കൂടിച്ചേരുന്നു? ദൂരെ ദൂരെ ഇരിക്കുന്ന രണ്ട് വർണ്ണങ്ങളെ എങ്ങനെ കൂടിച്ചേർക്കും? വീണ്ടും അവിടെ സംശയമുണ്ടോ? അന്ത്യമായ ഇത്തിനോട് ചേർത്ത് ആദ്യം ഉച്ചരിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ എങ്ങനെ നമ്മൾ ഉച്ചരിക്കും? അന്ത്യമായ ഇത്തെന്ന് പറയുന്ന അച്ച് അതിനോട് കൂട്ടി ആദ്യം ഉച്ചരിക്കുമ്പോൾ എങ്ങനെ ഉച്ചരിക്കണം? അച്ച് ആന്നല്ലേ ഉച്ചരിക്കാൻ പറ്റൂ. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? അന്ത്യമായ ഇത്തായ ചകാരത്തിനോട് കൂടി ആദ്യം ഉച്ചരിക്കണമെന്ന്. അപ്പൊ ആദ്യം അത് ഉച്ചരിക്കും ച്ച്, രണ്ടാമത് ഏതെങ്കിലും ഉച്ചരിക്കും ആ പച്ച് ആന്നല്ലേ ഉച്ചരിക്കാൻ പറ്റൂ. ഉച്ചരിക്കേണ്ട അങ്ങനെയല്ല, അവിടെ സൂത്രത്തിലെ വർണ്ണങ്ങളുടെ ക്രമത്തിൽ ഉച്ചരിക്കും. സൂത്രത്തിൽ എന്താ ക്രമം? ആ ഇ ഓ ഏ ഓ ഐ ഓ അവസാനമാണ് ഇച്ച്. ഉച്ചരിക്കുമ്പോൾ ആ സൂത്രത്തിലെ ക്രമത്തിൽ ഉച്ചരിക്കണം. എങ്ങനെ? അന്ത്യമായ ഇത്തിനോടുകൂടി ആദ്യം ഉച്ചരിക്കുക എന്ന് പറയുമ്പം ആദ്യം ആദ്യ വർണ്ണത്തെ ഉച്ചരിക്കണം, പിന്നെ അന്ത്യമായ ചിതിനെ ഉച്ചരിക്കണം. എങ്ങനെ ഉച്ചരിക്കും? അച്ചെന്ന് ഉച്ചരിക്കണം. സർവത്ര എവിടെയെല്ലാം പ്രത്യാഹാരം ഉണ്ടാക്കുന്നു അവിടെയെല്ലാം എന്ത് ചെയ്യണം? ആദ്യത്തെ വർണ്ണത്തിനെ ആദ്യം ഉച്ചരിക്കണം, ഇത്തിനെ അവസാനം ഉച്ചരിക്കും. ഇത്തേതാണെന്ന് നമുക്കറിയാം, അവസാനത്തെ വ്യഞ്ജന വർണ്ണങ്ങൾ. അപ്പോൾ അച്ചെന്ന് ഉച്ചരിച്ചു കഴിഞ്ഞാൽ അന്ത്യേന ഇതാ സഹിത ആദി, അന്ത്യേന ഇതാ സഹ ഉച്ചാര്യമാണ ആദി എന്ന് മനസ്സിലാക്കണം. അന്ത്യേന ഇതാ സഹ ഉച്ചാര്യമാണ ആദി. അന്ത്യേന ഇത് സഞ്ജക വർണ്ണേന ഉച്ചാര്യമാണ ആദി. പാണിനിന പ്രഥമം ഹലന്ത്യം ഇതി സൂത്രേണ ചതുർദശ സൂത്രാണാം അന്ത്യവർണ്ണാനാം ഇത്സഞ്ജ വിഹിത. തദനന്തരം ആതിരന്ത്യേന സഹേത ഇത്യനേന സൂത്രേണ തേഷാം ചതുർദശ സൂത്രാണാം സൂത്ര ഉപയുക്താനി പ്രത്യാഹാര സ്വപ്ന ക്രിയതേ. പ്രത്യാഹാര സ്വപ്ന കഥം സ്യാത്? തത് അനേന ഉക്തം, അനേന സൂത്രേണ ഉക്തം അന്ത്യേന ഇത്സഞ്ജകേന വർണേന ഇതാ സഹ ഉച്ചാര്യമാണ ആദിവർണ അച് ഇതി അച് ഇത്യാദി സംജ്ഞാ സ്യാത് അച് തുടങ്ങിയ സംജ്ഞകളുണ്ടാകും. ഞാൻ മലയാളത്തിൽ പറഞ്ഞത് ചുരുക്കി സംസ്കൃതത്തിൽ പറഞ്ഞേ ഉള്ളൂ. സംസ്കൃതത്തിൽ വെറുതെ പറഞ്ഞേ ഉള്ളൂ. മലയാളത്തിൽ കാര്യം മനസ്സിലാക്കുക. സംസ്കൃതത്തിൽ എനിക്ക് പറയാൻ പറ്റുമെന്ന് നിങ്ങളെ ധരിപ്പിക്കാൻ വേണ്ടി സംസ്കൃതം പറഞ്ഞു കണക്കാക്കിയാൽ മതി. അല്ലാതെ സംസ്കൃതത്തിന് വലിയ പ്രാധാന്യമൊന്നും കൊടുക്കണ്ട. അപ്പോ ആദ്യ സഹിത എന്ന് പറയുന്നത് അന്ത്യന ഇതാ സഹിത ആദി എന്ന് പറഞ്ഞപ്പോ അച്ഛന്ന് പറയുന്ന സ്വപ്ന എന്തെന്ന് നമുക്ക് മനസ്സിലായി. ഇനി അടുത്ത് പറയുന്നത് എന്താണോ അതിന്റെ വ്യാഖ്യാനത്തിന്റെ പകുതിയിൽ, ഈ അച്ഛന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത്, അതാണ് അടുത്ത് പറയുന്നത്. മധ്യഗാനാം സുസ്യജ സ്വപ്നാസ്യാ. അതിനെ പ്രത്യേകം വേർതിരിച്ചിട്ട് മനസ്സിലാക്കണം. അങ്ങനെ അച്ഛന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മധ്യഗാനാം, അച്ഛന മധ്യത്തിലുള്ള എന്താണ് വർണ്ണങ്ങളാണ് നമുക്കറിയാം. വേറെ ഒന്നും ഇവിടെ മധ്യത്തിലില്ല. അച്ഛന്ന് പറയുമ്പം മധ്യം എന്ന് വെച്ചാൽ ഇടയ്ക്ക്. ഇടയ്ക്കുള്ള എന്താണ് അക്ഷരങ്ങൾ അല്ലെങ്കിൽ വർണ്ണങ്ങൾ. അന്തിന ഇതാ സഹിത ആദി എന്ന് പറയുന്ന അച്ചായി. ആ അച്ച് മധ്യഗാന മധ്യത്തിലുള്ള വർണ്ണങ്ങളുടെയും സ്വസ്യ എന്ന് പറഞ്ഞാൽ ആദിയുടെയും. എന്തുകൊണ്ടങ്ങനെ പറഞ്ഞു? നുമ്പ് പറഞ്ഞു ആദിഹി എന്ന് പറഞ്ഞിട്ട് സ്വസ്യ എന്ന് പറഞ്ഞാൽ ആദിയുടെ എന്നർത്ഥം കിട്ടും. രാമഹ എന്ന് പറഞ്ഞിട്ട് സ്വസ്യ എന്ന് പറഞ്ഞാൽ രാമന്റെ. സ്വസ്യ എന്ന് പറയുന്ന ഒരു സർവനാമ ശബ്ദമാണ്, പ്രോണോൺ. പ്രോണോൺ എന്ന് പറയുന്നതിന് വേണ്ടി നൗണിനെ ഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. രാമ അത് കഴിഞ്ഞിട്ട് ഹി എന്ന് പറഞ്ഞാൽ രാമനെ ഗ്രഹിക്കുന്നു. അതുപോലെ ഇവിടെ ആദി ഹി എന്ന് പറഞ്ഞ് സ്വസ്യ എന്ന് പറഞ്ഞ ആദി ഗ്രഹിക്കുന്നു. അപ്പോൾ മധ്യത്തിലുള്ള മധ്യം എന്ന് പറഞ്ഞാൽ അവിടെ വർണ്ണമെന്ന് പറയേണ്ട കാര്യമില്ല. ഇവിടെ വേറെ ചക്കയും മാങ്ങിയൊന്നുമില്ല, ഇതിന്റെ ഇടയ്ക്ക് അക്ഷരങ്ങളേ ഉള്ളൂ. അച്ഛന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മധ്യത്തിലുള്ളവയെയും സ്വസ്യ എന്ന് വെച്ചാൽ ആദിവർണത്തെയും പ്രത്യേകം പറഞ്ഞു. ആദിവർണം ഏതാണ്? ആയുടെയും സ്വപ്നയാകുന്നു. ഇത്തെന്നൊരു സ്വപ്ന പറഞ്ഞതുപോലെ അച്ഛന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മധ്യത്തിലുള്ള വർണ്ണങ്ങളുടെയും ആദിയുടെയും സ്വപ്നയാകുന്നു എന്ന് പറഞ്ഞാൽ ബോധകമാകുന്നു എന്നർത്ഥം. അച്ഛന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മധ്യത്തിലുള്ള വർണ്ണങ്ങളെയും ആദിവർണത്തെയും ഗ്രഹിച്ചു കൊള്ളണം. സ്വപ്ന എന്ന് പറഞ്ഞാൽ പേരെന്നർത്ഥമുണ്ട്. പേരെന്ന് പറഞ്ഞാൽ അത് ബോധകമാണ്, ബോധിപ്പിക്കുന്നതാണ് എന്നർത്ഥം. ഇനി ഏത് പ്രത്യാഹാരം പറഞ്ഞു കഴിഞ്ഞാലും ശരി, അച്ഛന്നോ ഹല്ലെന്നോ ഏത് പ്രത്യാഹാരം പറഞ്ഞാലും ശരി, അത് ആ പ്രത്യാഹാരത്തിൽ മധ്യത്തിലുള്ള വർണ്ണങ്ങളെയും ആദിയെയും ഗ്രഹിക്കണം. പക്ഷെ ഇവിടെ ഒന്നിനെ വിട്ടുകളഞ്ഞു. ഏതിന്? അവസാനത്തെ വർണ്ണത്തിന്റെ കാര്യം ഇവിടെ പറഞ്ഞില്ല. അതിലെന്തേലും സഹായത എന്നുള്ളടത്ത് മധ്യത്തിലുള്ളതിന്റെയും ആദിയുടെയും കാര്യം പറഞ്ഞു. അവനെന്ത് സംഭവിക്കും? അവന് കഷ്ടകാലമാണ് സംഭവിക്കാൻ പോകുന്നത്. അത് പറയാൻ വേണ്ടിയിട്ടാണ് അടുത്ത രണ്ട് സൂത്രങ്ങൾ, അദർശന ലോക തസ്യ ലോക, അതിന് സംഭവിക്കുന്ന കഷ്ടകാലം. അതുകൊണ്ടാണ് ഇവിടെ അതിനെ പറയാത്തത്. ജഡ്ജി തൂക്കിക്കൊല്ലാൻ വിധിക്കുമല്ലോ, അവനെ തൂക്കിക്കൊന്നേക്കാന്ന് പറഞ്ഞാൽ തീർന്നു. പിന്നെ അവന് ആയുസില്ല. അതുപോലെ അവസാന വർണ്ണത്തിനെ ഇവിടെ തൂക്കിക്കൊള്ളാം ഇരിക്കും. അതിനു വേണ്ടിയിട്ടാണ് പാണിനി രണ്ട് സൂത്രങ്ങൾ ഉപയോഗിച്ചത്, അദർശനലവ തസ്യലവ. ആദ്യമേ തന്നെ കൊലപാതകം വേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ആദ്യം ഒരു നല്ല കാര്യം ചെയ്തത്. എന്താണ് ഹലന്ത്യവും ആദിരന്തിന സഹേതി. ആദ്യം നമുക്കതിനെ ഉപയോഗിക്കാം, പിന്നെ നശിപ്പിക്കാം. ഉപയോഗിക്കുന്ന മുമ്പ് നശിപ്പിക്കുന്ന ശരിയല്ലല്ലോ. അതുകൊണ്ട് നമ്മളാദ്യം എന്ത് ചെയ്തു, ഈ ക്രമം വിട്ടിട്ട്. നമ്മൾ അഹിംസാവാദികളാണ്. ആദ്യം അക്രമം ഓർമ്മിക്കും. 14 സൂത്രങ്ങളും പറഞ്ഞതിന് ശേഷം അവിടെ പാണി പറഞ്ഞു, യേശാം അന്ത്യയുധ, ഇവയുടെ അന്ത്യത്തിലുള്ള വർണ്ണങ്ങൾ ഇത്തുകളാണ്. അപ്പൊ കേൾക്കുന്നവരാണ് സംശയം ഉണ്ടാകും, ചിന്തിക്കുന്നവർക്ക് ഇതെങ്ങനെ ഇത് ഇത്താകുന്നത്. അതിന് പാണിനിയുടെ സൂത്രത്തെ എടുത്ത് കാണിച്ച് സിദ്ധാന്തമധികാരം, ഹലന്ദ്യം എന്നുള്ള സൂത്രപ്രകാരമാണ് ഇതിന് ഇച്ഛഞ്ഞ വരുന്നത്. അപ്പോൾ ഒരാളുടെ മനസ്സ് ജിജ്ഞാസ ഉണ്ടാവും. ആ ജിജ്ഞാസാക്രമത്തിലാണ് സൂത്രങ്ങൾ പോകുന്നത്. എന്തിനാ ഇതിന് ഇസജ്ഞ വിധിച്ചത്? അപ്പോൾ അതിന് സമാനം പറഞ്ഞു, ആദിരന്ത്യന സഹേത. ഇത് പ്രത്യാഹാരം അല്ലെങ്കിൽ അച്ചു തുടങ്ങിയ സജ്ഞകൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതെന്താണ് ആ സജ്ഞ? അത് പറഞ്ഞ് അച്ഛന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദിയിലുള്ള വർണ്ണങ്ങളെ, വർണ്ണത്തെയും മധ്യത്തിലുള്ള വർണ്ണത്തെയും ഗ്രഹിക്കണം. ആദിരന്തിന സഹേത എന്നുള്ളടത്ത് പാണിനി അവസാനത്തെ വർണ്ണത്തെ, ഏതൊരു വർണ്ണത്തെ ഉപയോഗിച്ചാണോ ഈ ഇസഞ്ഞ ഉണ്ടാക്കി, അതിനെക്കുറിച്ച് തമാന്നൊരു അക്ഷരം വേണ്ടിയില്ല. അപ്പൊ നമുക്ക് ജിജ്ഞാസയുണ്ടോ അതിനെന്ത് പറ്റി? അതിനു വേണ്ടിയിട്ട് പാണിനി പറഞ്ഞു, അദർശന ലോപഹ തസ്യ ലോപഹ. ഈ ക്രമത്തിന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ലഘു സിദ്ധാന്തം കൊടുത്ത ഈ സൂത്രക്രമത്തെ വിട്ടിട്ട് ഇങ്ങനെ പറഞ്ഞു. ഈ മലയാള നാട്ടിലൊരു വലിയ വൈയാകരണം ഉണ്ടായിരുന്നു. നാരായണീയം എഴുതിയാണ്, ഭക്തിയും വിഭക്തിയും രണ്ടും കൈവശം ഉണ്ടായിരുന്നതാണ്. അതേ ഒരു ഗ്രന്ഥം എഴുതിയിട്ടുണ്ടെന്നാണ് പ്രക്രിയാ സർവസ്. പട്ടോജി ദീക്ഷിതരുടെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ആളെന്നാണ് പറയുന്നത്, നാരായണ ഭട്ടതിരിപ്പാട്. പട്ടോജി ദീക്ഷിതരെ പോലെയോ അല്ലെങ്കിൽ അതിനെക്കാളും വലിയ പണ്ഡിതനായിരുന്നു അദ്ദേഹം. ഇവർ രണ്ടുപേരും ഒരു കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നെന്നും ഒരേ സമയത്ത് രണ്ട് ഗ്രന്ഥങ്ങൾ എഴുതിയെന്നും സിദ്ധാന്തമതിയും പ്രക്രിയാ സർവസും. ഈ രണ്ട് ഗ്രന്ഥങ്ങളും പരസ്പരം കാണിക്കാൻ വേണ്ടിയിട്ട് യാത്ര ചെയ്തെന്നും വഴി മരിച്ചുപോയെന്നും ഒക്കെ ഒരു കഥയുണ്ട്. സത്യാവസ്ഥ എനിക്കറിയത്തില്ല. എന്തായാലും നാരായണ ഭട്ടതിരിപ്പാടും അതുല്യനായ ഒരു പണ്ഡിതനായിരുന്നു. ഇവിടെ ഇപ്പോൾ കൊടുത്തിരിക്കുന്ന ഹലന്ത്യം ആദിരന്ത്യന സഹേത തസ്യലോപഹന്റെ ഇടയ്ക്ക് വന്ന ക്രമമാണ്. പക്ഷെ ഭട്ടതിരിപ്പാട് പ്രക്രിയാ സർവസ്വത്തിൽ കൊടുത്തിരിക്കുന്ന ക്രമം ആദ്യ ഹലന്ത്യം, അതിനുശേഷം ആദിരന്തിന സഹേതയാണ്. എന്നുവെച്ചാൽ കുറച്ചുകൂടി ബുദ്ധി ഉപയോഗിച്ചിരിക്കുന്നത് ഭട്ടതിരിപ്പാടാണ്. ഹലന്ത്യം കഴിഞ്ഞ ആദർശനലോക തസ്യലോകം വന്നു കഴിഞ്ഞാൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയുടെ മനസ്സിൽ ആശയക്കുഴപ്പമുണ്ട്. എന്തെന്നുള്ള അസഞ്ജ വിധിച്ചു, ലോപിച്ചു, എന്നെന്തിനാണ് ഇത്രയും പാടുപെട്ട് അതിന് അസഞ്ജ വിധിച്ചത്? അപ്പൊ അത്തരം സംശയങ്ങളെല്ലാം ഒഴിവാകും ഭട്ടതിരിപ്പാടിന്റെ ക്രമത്തെ സ്വീകരിച്ചു കഴിഞ്ഞു. ഹലന്ത്യം ആദിരന്ത്യന സഹേത, ആദ്യം ഇസഞ്ജ വിധിച്ചു, പിന്നെ പ്രത്യേക സജ്ഞ ഉണ്ടാക്കി, പിന്നെ നോക്കാം അതിനെന്ത് സംഭവിക്കുമെന്നുള്ളു. ആ ക്രമമാണ് ഇവിടെ ഇപ്പം നമ്മൾ ഇത് മനസ്സിലാക്കാനും. അത് നോക്കിയപ്പോൾ ആദ്യമേ തന്നെ എനിക്ക് തോന്നിയിട്ടുണ്ട്, ഈ ക്രമമാണ് കുറച്ചുകൂടെ നല്ലത് വിദ്യാർത്ഥികൾക്ക് മനസ്സിലാകാൻ. യായ സജ്ഞ സ പ്രയോജനവതി. ഒരു സജ്ഞ വിധിച്ചാൽ അതിൻ്റെ പ്രയോജനമുണ്ട്. ആ പ്രയോജനത്തെ ആദ്യം മനസ്സിലാക്കണം. എന്തിനാ സജ്ഞ വിധിച്ചു? എന്താണ് പ്രയോജനം? പ്രത്യാഹാര സജ്ഞ ഉണ്ടാക്കാൻ. നമ്മൾ പ്രത്യാഹാര സജ്ഞ ഉണ്ടാക്കി, ഇനി ഇത്തിനെന്ത് ഗതി സംഭവിക്കുന്നു പിന്നീട് മനസ്സിലാക്കിയാൽ മതി. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? അന്ത്യേന യഥാസഹിതാദി അന്ത്യമായ ഇത്ത് വർണ്ണത്തോടുകൂടി ഉച്ചരിക്കപ്പെടുന്ന ആദിവർണം അച്ചെന്ന് പറയുന്ന പ്രത്യാഹാരത്തെ ബോധിപ്പിക്കുന്നു. ആ പ്രത്യാഹാരം മധ്യത്തിലുള്ള വർണ്ണങ്ങളെയും ആദിവർണത്തെയും ബോധിപ്പിക്കുന്നു, അല്ലെങ്കിൽ ആ പ്രത്യാഹാരം മധ്യത്തിലുള്ള വർണ്ണങ്ങളുടെയും ആദിയുടെയും സ്വപ്നയാകുന്നു എന്നീ സൂത്രത്തിൽ നിന്ന് മനസ്സിലാക്കുന്നു.